ദിഹൽധാതു അർച്ച പൂജായ അർദ്ധ ഗതോ യാജനേച്ച അങ്ങനെയാണ്. അവിടെ സൂത്രം വന്നു. അതാദേ അതാണ് വന്നു. അനർദ്ധാന്ന് രൂപ ശരിയാ, എങ്ങനെ വന്നെന്നറിയത്തില്ല. ആ തസ്മാ എന്നിട്ട് ദിഹല, ദിഹലായതുകൊണ്ട് എന്ത് വരുന്നു? എന്നിട്ട് വന്നു അനർദ്ധ, പിന്നെ അനർദ്ധതു ഏത്വ അഭ്യാസ ലോകം എന്തുകൊണ്ടാകാത്ത ഏകഹല്ലൽ മധ്യത്തിലല്ല. അനർദ്ധ അനർദ്ധതുഹു അനർദ്ധുഹു അനർദ്ധിത അനർദ്ധതുഹു അനർദ്ധ അനർദ്ധ അനർദ്ധിവ അനർദ്ധിമ ലുട്ട് അർദ്ധിത അർദ്ധാണി വരൂ, അട്കുപ്പാന്ന് വരൂ. അർദ്ധാനി അർദ്ധാവ അർദ്ധാമ ദങ്ങ് അനർത്ഥവും അർദ്ധ ശപ്പ് തിപ്പ് ഇതച്ച ലോപ അർദ്ധത് ആടജാതീന ആടശവൃതി എന്നുണ്ടായി ആർദ്ധത് ആർദ്ധത് ആർദ്ധൻ ആർദ്ധ ആർദ്ധം ലുങ് ആർദി അവിടെ വൃദ്ധി വരത്തില്ലേ. ലുങ്ങും ലെട്ടും വരുമ്പോൾ ഏതൊക്കെ സൂത്രങ്ങൾ വരുന്നു അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. വൃത്തി വരും അവിടെ ആർദീത് വൃദ്ധി വരുമോ? ആർദീത് വൃദ്ധി വരുമോ ഇല്ലയോ? ചോദ്യം നേരിട്ട് ഉത്തരവും അതുപോലെ. ഏത് സൂത്രപ്രകാരമാണ് വൃത്തി വരേണ്ടത്? എന്തുകൊണ്ട് വരുന്നില്ല? അങ്ങനെ ഹതോ ഹലാദേർ ലഘുഹോ പ്രകാരമാണ് വൃത്തി വരേണ്ടത്, അത് വരുമോ ഇല്ലെന്നാ ചോദിച്ചത്. അർദ്ധ ഹലാദി അല്ലല്ലോ, പിന്നെ ലഘു ലകാരമുണ്ടോ? ലഘു അകാരമുണ്ടോ? വരത്തില്ല. അലാദിയല്ല, ഇത് ഹലാദിയാണോ ധാതു? അതെന്തോരും ലുങ്ങിൽ വരുമ്പോ അതൊക്കെയാ നോക്കണ്ട. ആർദീത് ആർദീത് ആർദിഷ്ഠാം ആർദിഷു ആർദിഹി ആർദിഷ്ഠം ആർദിഷ്ഠം അങ്ങനെ വരുന്നു. ദിഹൽ ധാതുവിന് ഒരു ഉദാഹരണം പറഞ്ഞാണ്. രക്ഷ രക്ഷണേ രക്ഷ എങ്ങനെ പറയും? ഡിട്ടല് രക്ഷ അവിടെ ഏറ്റവും അഭ്യാസ ലോകം വരുമോ? വരുമോ? ഏറ്റവും അഭ്യാസ ലോകം വരുമെന്നാണ്. ആ സംയുക്ത അന്മധ്യത്തിലല്ല തസ്മാണ്ട് എന്തോട്ട് ദിഹല വരുമോ? എന്നാലേ വരത്തുള്ളൂ. അതുകൊണ്ട് രരക്ഷതുഹു രക്ഷിത രരക്ഷതുഹു രരക്ഷ രരക്ഷ രരക്ഷിവ രരക്ഷ പിന്നെ ലുട്ടല് രക്ഷിത രക്ഷിത രക്ഷിത രക്ഷിദാസ രക്ഷിദാസ രക്ഷിതാസ്മി കേൾക്കുന്നില്ല. അവസാനം വരുമ്പോൾ ഞാൻ തന്നെ മുത്തം പറയും. തുടക്കത്തിൽ എല്ലാവരും ഒരുമിച്ച് പറയും, മുമ്പോട്ട് മുമ്പോട്ട് വരുമ്പോൾ ഓരോന്നോരോന്ന് പിൻവാങ്ങി, അവസാനം വരുമ്പോൾ ഒരു ശബ്ദവുമില്ല. അതെന്ത് പറച്ചിലാണ്? ഇരുട്ടില് രക്ഷിഷ്യതി ലോട്ട് രക്ഷാണി വരൂ രക്ഷാനി വരൂ അങ്ങനെ രക്ഷാവ പിന്നെ രക്ഷാസ്മ അവിടെ വൃദ്ധി വരൂ. അവിടെ വൃദ്ധി വരുമോ? പോയി വ്യാസ പോയി. ദീർഘം ദീർഘം വൃദ്ധി വരുന്നതിന് ദീർഘത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? യേസു അത് പാറാണ് ദീർഘം വൃദ്ധി വരുന്നത്. അവിടെ എവിടെയാ ദീർഘം പറഞ്ഞത്? ലഘുവില്ല, അവിടെ ലഘുവില്ല. സംയോഗത്തിന്റെ പൂർവ്വത്തിൽ വരുമ്പോ സൂത്രം വരും. സൂത്രം അപ്പൊ എങ്ങനെ വരും? അരക്ഷീത് സൂത്രം ഏത് വന്നു? ഗഭ്യസ്ഥ വിധിഭ്യസ്ഥ പിന്നെ അരക്ഷിഷ്ടം പിന്നെ അര രക്ഷിഷ്യത് രക്ഷിതാം രക്ഷിഷ്യൻ മന്ദവിലോടനെ മത്ത് കടയുക. മന്ദ അവിടെ ഏത്തും അഭ്യാസലോകം വരുമോ? എന്തുകൊണ്ട് മമന്ദ മമന്ദതുഹു മമന്ദുഹു മമന്ദിത മമന്ദതുഹു മമന്ദ മമന്ദ മമന്ദാവേ മമന്ദിവ. ഇത് പഠിച്ച് പഠിച്ച് താഴോട്ട് പോവുകയാണ്. ഇത് കൂടുതൽ ധാതുക്കൾ പറഞ്ഞു പറയിക്കുന്നത് കൂടുതൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചാണ് അനുഭവം വരുന്നത്. ഇപ്പം കൂടുതലോട് ധാതുക്കൾ പറയുന്നതോറും സംഗതി തിരിഞ്ഞു പറഞ്ഞു പോവുകയാണ്. അടുത്ത് അടുത്ത് അമന്തീത് അമന്തിഷ്ഠാം അമന്തിഷു ഇത് ഒരിടത്തും വ്യത്യാസം വരുന്നില്ല. പിന്നെ എന്തിനാ തെറ്റിക്കുന്നത്? വ്യത്യാസം വരുന്നത് ചോദിക്കത്തില്ലല്ലോ. പഴയതുപോലെ ഉള്ളതല്ലേ ചോദിക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാ തെറ്റിക്കുന്നത്? ഡ്രങ്ങ് കൂജ അവ്യക്തേ ശബ്ദേ കൂജ പക്ഷിമൃഗാദികളുടെ ശബ്ദം. എന്താ പറഞ്ഞത്? കുക്കൂജ കൂജ് കൂജ് ദിത്തും വന്ന് ഫലാദിശേഷം അഭ്യാസത്തിലെ സൂത്രം വരും. അഭ്യാസത്തിലെന്ത് വരും? കോസ്റ്റു വന്നു. പിന്നെ പിന്നെ എന്ത് വരുന്നു? ഫലാദിശേഷം വരും. ഹർസുഹ സൂത്രം എന്ന് വെച്ചാൽ സൂത്രം പറയാം. അപ്പൊ എന്ത് വരുന്നു? ഇച്ചു. അവിടെ കോസ്റ്റ് വരുമ്പോൾ കകാരത്തിന് എന്ത് വരും? അത് ഓർത്തുകൊണ്ട് കോസ്റ്റ് വരുമ്പം ഒന്നിനും രണ്ടിനും, ഒന്നും രണ്ട് വർഗങ്ങൾക്ക് ഒന്ന്, മൂന്നും നാലും വർഗങ്ങൾക്ക് മൂന്ന്. എളുപ്പത്തിൽ മനസ്സിലാക്കി വയ്ക്കും. ഒന്നോ രണ്ടോ വർഗത്തില വരുന്നു കഴിഞ്ഞാൽ ഒന്ന് വരും, മൂന്നിനും നാലിനും മൂന്ന്. ഇവിടെ ഒന്നാണ്, അതുകൊണ്ട് അങ്ങനെ ഒന്ന് തന്നെ വരും. എളുപ്പം മനസ്സിലാക്കാം. അപ്പോൾ ചു കൂജ തീർന്നു. അച്ചുപൂജ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ചേർത്ത് പറഞ്ഞാൽ പോരെ? ആ ചുഗു ാണ് ചുകൂജ എന്ന് പറയുന്നിടത്ത് പോകുന്ന രഹസ്യ ഗുണം വരയില്ലേ? ചുകൂജ പുകന്ത ലഘുപദസ്യ ഗുണം വരത്തില്ലേ? ആ ഇത് ദീർഘമാണ്, ലഘുപദയല്ല. അടുത്ത് ലുട്ട് കൂജിത കൂജിത പൂജാനി പൂജാവഹ പൂജാമഃ ആശല്യങ്ങ ഇതത്ത് ധാതു നമ്മൾ പഠിച്ചു ഏതാണ്? നദി സമർത്ഥം. അതുപോലെ വേറൊരു ഇതത്ത് ധാതുവാണ് ക്രതി ആക്രോശേ ശബ്ദേച്ച. ക്രതി ക്രതി ഇതത്തായോണ്ട് എന്ത് വരും? നുമ്മു എന്ന് കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരും. ഏതാണ് നശ്ചാപദാന്തസ്യ ജലി അനുസ്വാരം വന്നു കഴിഞ്ഞാൽ അനുസ്വാരസ്യ സൂത്രം പറയും. പരസവർണം എന്ന് എന്തുവരും? അപ്പൊ എന്തുവരും? ക്രന്ദ ലട്ടില് ശപ്പത്തിപ്പ് വരുമ്പോ ക്രന്ദതി അവസാനം വരുമ്പം തീർന്നു പോകുന്നുണ്ട്. ലട്ട് അഭ്യാസിലെന്തോരും ക്രന്ദ ക്രന്ദ് ഫല അഭ്യാസില് ഫലാതിശേഷം വരുമ്പം ശേഷിക്കുന്നതായിരിക്കും അവിടെ ക. അതിനെന്തോരും ഊശ്വപ്പ് എന്തോരും ചക്രന്ത ചക്രന്ത ചക്രന്തിവ ചക്രന്തിവ ചക്രന്ത. അടുത്ത് ലുട്ട് ലുട്ട് ലുട്ട് ക്രന്ദിത ക്രന്ദിതാരു ക്രന്ദ അക്രന്ദത് അക്രന്ദതാം അക്രന്ദൻ അക്രന്ദ അക്രന്ദതം അക്രന്ദ അക്രന്ദം അക്രാന്തം. ഇതിൽ നിന്നാണ് ആക്രാന്തം വരുന്നത്. വാച്ചി ച ഛ വാച്ചി ഇച്ഛായ ഇതിത്ത് ധാതുവാണ്. എന്തുവരും? നുമ്മു വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്തുവരും? നുമ്മു വന്നു കഴിഞ്ഞാൽ എന്തുവരും? നഷ്ടാവധാന്തി ജലി വരും. പരസ്യം വണ്ണ വരുമ്പോ ഏത് വർണ്ണം വരും? അപ്പൊ എന്തുവരും? വാഞ്ച്. വാഞ്ചിന്ന് വരും. ഇതിത്ത് നുമ്മായി ലോപിച്ചു വാഞ്ച്. ആ വാഞ്ചതി ഇതൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്, മലയാളത്തിൽ കൂടെ ഉപയോഗിക്കുന്നതാണ്, ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. കേൾക്കുന്നില്ല. അവിടെയത്തു അഭ്യാസലോകം വരുന്നില്ല. എന്തുകൊണ്ട്? സമയമുള്ളതുകൊണ്ട്. വവാഞ്ചിത വവാഞ്ചതുഹു വവാഞ്ച വവാഞ്ചിവ വവാഞ്ച ലുട്ട് വാഞ്ചിത ലോട്ട് വാഞ്ചിഷ്യതി പിന്നെ വാഞ്ചതു ഇതെങ്ങനെ? അവാഞ്ചീത് അവാഞ്ചിഷ്ഠാം അവാഞ്ചിഷു അവാഞ്ചേഹി അവാഞ്ചിഷ്ഠം അവാഞ്ചിഷ്ഠം നിധി കുത്സായം നിധി ഇതി താഴെ എന്തുവരും? വരുമ്പോ എന്തുവരും? പിന്നെ എന്തുവരും? വന്നു കഴിഞ്ഞാ അടുത്തെന്ത് വരും? പരസവർണ്ണം നശ്ചാപദാന്തസ്യ ജലി അനുസ്വാരം അനുസ്വാരസ്യ പരസവർണ്ണം വരുമ്പോ എന്തുവരുന്നു? നിന്ദ നിധി ധാതുവാണ്. നിന്ദന്നായി ഇതണോപദേശം. അതുകൊണ്ട് എന്തുവരും? ഏതൊക്കെയാണ് നോപദേശം അല്ലാത്തത്? അനർദ് മാടി മാധ് നാഥ് നന്ദ് നക്ക നൃ നിർദ്ധ. ഞാൻ പറഞ്ഞു, കേട്ടവരാരെങ്കിലും പറഞ്ഞോന്ന് എനിക്ക് ഉറപ്പില്ല. നന്ദതി നന്ദത നന്ദാവ നിന്ദതി നിന്ദതി മലയാളത്തിൽ ഉപയോഗിക്കുന്നതല്ലേ. അടുത്ത് നന്ദാണ് ഫലാദിശേഷം വരുമ്പോ നന്ദ നനന്ദ ആ നീയാണ് നീ നിന്ദ നിനിന്ദ നിനിന്ദ നിനിന്ദ നിനിന്ദതുഹു നിനിന്ദുഹു നിനിന്ദിത നിന്ദതുഹു നിനിന്ദ നിനിന്ദിവ നിനിന്ദിവ നിന്ദിത നിന്ദിഷ്യതി നിന്ദിഷ വൃദ്ധി വരും അവിടെ വൃദ്ധി വൃദ്ധി എന്തുകൊണ്ട് ഏത് സൂത്രം കൊണ്ട് വരണോ എന്തുകൊണ്ട് വന്നില്ല അതോ ഹലാദേർ ലഘുഹോ വൃത്തി വരണം പക്ഷെ വരുന്നില്ല എന്തുകൊണ്ട് അതുകൊണ്ടാണ് അത്തുണ്ടവിടെ അനന്തിഷ്യം കാക്ഷി കാംക്ഷായാം കാക്ഷി ഇതിത്താണ് നുമ്മരുമ്പോ എന്തുവരും നുമ്മരും നുമ്മന്നാ എന്തുവരും നശ്ചാവതലി അത് വന്നു കഴിഞ്ഞാൽ എന്തുവരും പരസ്പരം വരുമ്പോ ഏതക്ഷരം നാം വിളക്കും എന്തുവരും കാക്ഷതി കാക്ഷതി കാക്ഷിയാണ് കാക്ഷി എന്ന് പറയുമ്പം കകാരം ആകാരം കകാരം ഷകാരം കകാരത്തിന് മുമ്പിലും നുമ്മരും അപ്പൊ എന്തുവരും കാനക്ക് നുമ്മിന് അനുസ്വാരം എന്ന് പരസ്പരം വരുമ്പം കകാരത്തിന് മുമ്പിൽ നാം വരും കാക്ഷതി ചകാംക്ഷ അഭ്യാസം എന്തുവരും ഏത് വരുന്നു കോശു വരുന്നു ചകാംക്ഷ ചകാംക്ഷതുഹു പിന്നെ അകാംക്ഷിഷ്ടം അകാംക്ഷിഷ്ട ട്ടില് ചലചല് ഹലാദിശേഷ എങ്ങനെ ചചാല ചേലത്തുഹു അവിടെ എന്തുവരും ഏക മദ്യം അത്താണ് ഏത്വ അഭ്യാസനം വന്നു ചേലത്തുഹു ചേലുഹു സൂത്ര ഏത് ധനിച സേട്ടി ചേലിത ചേലതുഹു ചേല ചചാല ചചാല സൂത്ര ഏതവിടെ പ്രഥമ ഏകവചനത്തിലെ സൂത്രം വന്ന് അധോബദ്ധായ പിന്നെ ലുട്ടില് ചലിത ചലിശ്ശേരി എന്തുകൊണ്ട് ഒരു രൂപം മാത്രം ഇന്നിപ്പോ പറഞ്ഞാണ് തോന്നുന്നല്ലേ പറഞ്ഞതാ ഇങ്ങനെ പറയാനാണെങ്കിൽ ധാതുപാഠത്തിൽ തന്നെ 2000-ൽ അധികം ധാതുക്കളുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ പ്രക്രിയ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ എളുപ്പമാണ് പിന്നെ നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നത് പഠിക്കാത്തതുകൊണ്ടാണ് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ പ്രക്രിയ അറിയാവുന്നവർക്ക് എളുപ്പം പറയാം അടുത്തു വരുന്നത് വ്രജഗതൗ അത് ലട്ടിൽ എങ്ങനെ വരുന്നു വ്രജതി ലട്ടില് വ്രജ് വ്രജ് കലാതിശേഷ വ്രാജ മംവ്രാജ മംവ്രാജ മംവ്രാജെന്ന് വരൂ മംവ്രാജ എന്നിങ്ങനെ ദീർഘം വന്ന് അന്ധബുദ്ധായ വൃദ്ധി വന്നിട്ട് വവ്രാജ പിന്നെ വവ്രാജയണം വവ്രജയണം വവ്രജതുഹു വവ്രജുഹു വവ്രജിത ഏ സൂത്രം വന്നു വവ്രജിത എന്നിടത്തെ സൂത്രം വന്നു എന്തുകൊണ്ട് സൂത്രം നനുത്തമോ വവ്രാജ വവ്രജ വവ്രജിവ ലുട്ട് വ്രജിത വ്രജിതാസ് വ്രജിതാസ് വ്രജതു വൃ അല്ല ശ്രദ്ധിക്കണം വ്രായാണ് വൃ എന്ന് ഉച്ചരിക്കരുത് വ്രജതു ഇങ്ങനെ വരുമ്പം വ്രാജ് തിപ്പ് ഇത് സ്വീകാരലോകം ചിലങ്ങി ചിലയേസിച്ച് ആർദാദശ്യ ഷാർദാദശ്യ വിട്ടുപലാവെ അസ്ഥിച്ചു അവൃക്തെ തകാരത്തിനീട്ട് ഇടയീട്ടി സിച്ചുലോപ സിദ്ധുലോപ ഏകാദശ് സിദ്ധോ വാച്യ അവസവനെ ദീർഘം വരുമ്പം വ്രാജീത് വ്രജീത് ലുങ് ലങ് ലുങ്ഷു അംവ്രജീത് ഇവിടെ നോക്കേണ്ടത് അകാരത്തിന് വൃദ്ധി വരുമെന്നാണ്. യേസു ത്രികാരം പറയേണ്ടത് അതോ ഹലാതേർ ലഘോഹോ വരുമോ? അതോ ഹലാതേർ ലഘോഹോ വരുമോ? വരുമോ? വരുമോ? ലഘു ഉണ്ടോ അവിടെ? ഉണ്ടോ ഇല്ലയോ? ഇവിടെ സംയോഗം പൂർവ്വത്തിലാണ് കൊണ്ട് വൃദ്ധി വരാം. പക്ഷെ നിഷേധിക്കുന്ന അടുത്ത സൂത്രം ബദ്ധ വ്രജ ഹലന്തസ്യ അച്ഛ യേഷാം അച്ചോ വൃദ്ധി ശുചി പരസ്യമതേഷു എന്താണ് ബദ്ധ വ്രജ ഹലന്ത വധശ്ച വ്രജശ്ച ഹലന്തശ്ച അനുവദ വ്രജ ഹലന്ത ഹലന്ത ധാതുകൾ എന്ന് പറയുമ്പോൾ ഏതുമാകാം? രണ്ട് ധാതുക്കളെ എടുത്തു പറഞ്ഞു ഇതൊക്കെ വധ വ്രജ അച്ഛ യേഷാം അച്ചോ ഈ ധാതുക്കളുടെ അച്ഛന് വൃദ്ധി ശുചി പരസ്യമതേഷു ശുചി പരസ്യവിധം പരമായിരിക്കുക ശുചി പരസ്യവിധം പരമായിരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ അതോ ഹലാദയുള്ള ബഹുപ്രകാരം വികല്പമായിട്ട് വൃദ്ധി വന്നു അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? ബ്രജ ധാതുവാണെങ്കിൽ നിത്യമായിട്ട് വരും. അങ്ങനെ അപ്പൊ ഒരു വികല്പവൃദ്ധിയാണ് ഇവിടെ പോയത്. വികല്പവൃദ്ധിയെ പോയി. അപ്പോ ശരിക്കും ഇതാദ്യം പ്രവർത്തിക്കുന്നു. ഈ സൂത്രത്തിനെ നിഷേധിക്കുന്ന ഒരു സൂത്രം ഇനി വരും. നേടി ഈ സൂത്രത്തിന് നിഷേധിക്കുന്നതാണ്. അതിന്റെ അപവാദമായിട്ടാണ് അടുത്ത് വരുന്നത്. നമ്മൾ പഠിച്ച സൂത്രം ഏതാണ്? അതോ ഹലാദേർ ലഘോഹോ. അങ്ങനെയാ വരുന്നത്. പക്ഷെ അതാദ്യം കൊടുത്തു വധവ്രജ ഹലന്തസ്യ അജഹ ഇതി. മുമ്പ് പഠിച്ച ഉദാഹരണം ഏതാണ്? വൃദ്ധി വന്ന ഉദാഹരണം ഗതതി ഗതതി ഇത്യത്ര ഹലാദിത്വ അഗതീത് അഗാദീത് ഇതി വദ അതോ ഹലാദേർ ലഘോഹോ ഇത്തനേന രൂപദ്വയം. അത്ര അത് വർത്തത ഹലാദിശ്ച ധാതു അതഃ അതോ ഹലാദേർ ലഘോഹോ ഇതി വൃദ്ധി വികൽപ്പ തത്ര ഹലന്തത്വ അനേന സൂത്രേണ വൃദ്ധി പ്രാപ്ത ഹലന്തസ്യ അജഹ വൃദ്ധി ഇത്യർത്ഥകത്വാദ് അനേന സൂത്രേണ ഗതധാതോ വൃദ്ധി പ്രാപ്ത എന്തു തസ്യ പ്രാപ്തസ്യ നിഷേധ കൃത നേടിയിത്യനേന അതഃ വദവജാനന്ദസ്യ നിഷിദ്ധത്വാത് വൃദ്ധേഹേ നിഷിദ്ധത്വാത് അദോഹലാദി ലഘോഹോയിത്യനേന തത്ര വികൽപ്പേന വൃദ്ധി കൃത അത രൂപദ്വയം അത്ര അസ്മിൻ സൂത്രേ വ വ്രജ ഇതി നിർദ്ദിഷ്ടത്വാത് അത്ര ഹലന്തലക്ഷണ വൃദ്ധി നിഷേധോ ന സ്യാത് അതോഹലാദേർ ലഘോഹോ ഇതി വികൽപ്പമതി ന സ്യാത് അത്ര സൂത്രേവ വ്രജ ഇതി നിർദ്ദിഷ്ട ഹലന്തലക്ഷണ വൃദ്ധേഹേ നേട്ടിത്യനേന നിഷേധ അത്ര ന ഭവതി തസ്മാത് സൂത്രേ വ്രജ ഇതി നിർദ്ദിഷ്ടത്വാത് അതേവ അതോ ഫലാതെ ലഘോഹോയിത്യനേന വൃദ്ധ്യവി വികൽപ്പ വൃദ്ധ്യവി ന സ്യാത് അതഹ അത്ര നിത്യമേവ വൃദ്ധി ഭവേത് അവ്രാജി ആ ഇട്ട് വരെ വരുന്നു കഴിഞ്ഞാൽ വൃദ്ധിയെ നിഷേധിക്കും എന്ന് പറഞ്ഞു. അപ്പോ അഗതീത് അവിടെയും എട്ട് വരെ ഉണ്ട്, വൃദ്ധിയെ നിഷേധിക്കാം, ഫലന്തമാണ്. അപ്പൊ അവിടെ പറഞ്ഞു നിഷേധിച്ചു അവ വരുന്നു അതോ ഫലാതേർ ലഘോഹോ. പദവ്രജഹലന്ത സേജ പറയുന്ന എന്താണ്? ഹലന്തത്തിന് വൃദ്ധി വരും, ഇതിന് രണ്ടും മാത്രമേ ഉള്ളൂ. പദവ്രജയ്ക്ക് മാത്രം പദവ്രജ ഹലന്തമാണെങ്കിൽ പിന്നെ ഹലന്തം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതിനെ രണ്ടിനെയാണ് പറയണമെങ്കിൽ പിന്നീട് ഹലന്തം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഹലന്ത ധാതുക്കൾക്കെല്ലാം ഇത് വൃദ്ധിയെ വിരിക്കുന്നു. നേട്ടി എന്ന് പറയുന്നു, ഇടാതി സിച്ചിലാണെങ്കിൽ നിഷേധിക്കുന്നു. അതോ ഹലാതെ ലഘു എന്ന് പറയുന്നു, അത് ഹലാദിയും അത്തുവാണെങ്കിൽ ലഘുവായിരിക്കുന്നു, ആണെങ്കിൽ വികല്പമായിട്ട് വൃദ്ധി വരാം. ഇടാതി പരസ്പര സ്ഥിതിയിലാണ് വൃത്തി വിധിക്കുന്നത്, നിഷേധിക്കുന്നു അവിടെ തന്നെ നേട്ടി വരുന്നതും അവിടെ തന്നെ. അപ്പൊ ഇട്ടില്ലെങ്കിൽ എന്ത് വരും? ഇട്ടില്ലെങ്കിൽ നിത്യമായിട്ട് വൃദ്ധി വരും. ഇട്ടില് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇട്ടില്ലെങ്കിൽ വൃദ്ധി വരും. മനസ്സിലായി? ഇടി സിജി അനേന സൂത്രേണ വൃദ്ധി വിധീയത നേടിയിരി തസ്യ നിഷേധ ക്രിയത്തെ. ഇന്ദു ഇടഭാവേ നേടിയതിനേന നിഷേധ ന ഭവതി. അതഃ അനേന സൂത്രേണ വൃദ്ധി ഭവത്യേവ. അവ്രാജീത് അവ്രാജിഷ്ഠാം അവ്രാജിഷ്ഠം അനന്തരം അടുത്തുവരുന്നു കടേ വർഷാവർണയോഹോ. വർഷം വൃഷ്ടി, ആവരണം മറയ്ക്കുക, മഴ പെയ്യുക മറയ്ക്കുക. ഈ അർത്ഥത്തിലെല്ലാം എന്ത് വരുന്നു? കടധാതു വരുന്നു. അതിൽ നിന്ന് ലട്ട് വരുമ്പോൾ എന്ത് വരുന്നു? കട്ടത്തി. ലട്ടില് കട്ടക്കട്ട ഹലാതി ശേഷം ചക്കാട വൃത്തി വരുന്നു. എങ്ങനെ? അത ഉഭയ. പലരും പഠിക്കുന്നില്ല, ചുരുക്കം ചിലർ മാത്രമേ സൂത്രങ്ങൾ പഠിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം തലകുലുക്കി പാർട്ടികളാണ്. ശരിയാണ്, സൂത്രവും വൃത്തിയും പഠിക്കണം. ചക്കാട ദിവാനത്തിലോ കച്ചടതല്ല, ചക്കട്ടത്തുഹു. ഇവിടെ ഏറ്റവും അഭ്യാസലവും വരുന്നില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ ലണ്ണിമിത്ത ആദേശം വന്നു. ഏത് സൂത്രമാണ് പ്രവർത്തിച്ചത്? കോശു പ്രവർത്തിച്ചിട്ട് നേരത്തെ എന്തായിരുന്നു ധാതുവില്? ക. അതെന്തായി മാറി? അത്ര കോശൂത്യനേന അഭ്യാസേ വൈരൂപ്യ സമ്പാദക ആദേശസ്യ കൃതത്വ എത്തു അഭ്യാസലോപോ ന ഭവതഃ. അതഃ ചക്കട്ടതുഹു ചക്കട്ടുഹു ചക്കട്ടതുഹു എന്നാണോ? സൂത്രം ഏത് പ്രവർത്തിച്ചു അവിടെ? ആ എന്നാ ഏ സൂത്രമാ വിട്ടുപോയത്? അതാണ് സൂത്രം പഠിക്കാത്തതിന്റെ കുഴപ്പം. ഏ നാലുത്തമോവാട ചക്കട ചകടിവ ചകടിവ. സൂത്രം പഠിക്കാതെ ഒരു രക്ഷയും ഒന്നും ഓർമ്മ വരത്തില്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ വിവരം അറിയും. പിന്നെ എന്നെ കുറ്റം പറയരുത്, മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. സൂത്രം പഠിച്ചേ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടത്തിൽ പാടാം എന്നുള്ളതേ ഉള്ളൂ. ഒറ്റയ്ക്ക് പാടാൻ പറഞ്ഞാൽ പാടില്ല, അങ്ങനെ വരും. ലുട്ട് കടിത കടിതാസി കടിതാസ്ഥ കടിതാസ്ഥ കടിതാസ കടിതാസ കടിതാസ പിന്നെ കടിഷ്യതി കടിഷ്യതി കടിഷ്യതി. ഞാൻ എന്താ പറയുന്നതെന്ന് എന്റെ വായി നോക്കിയിരിക്കുന്നത് ഞാൻ തെറ്റിച്ചും പറയും, അതനുസരിച്ചെല്ലാം തെറ്റു. അതുകൊണ്ട് അതിൽ പ്രതീക്ഷിച്ചിരിക്കരുത്, സ്വയം പറയാൻ പഠിച്ചിരിക്കും. ലോട്ട് ഡങ് ഇവിടെ കട്ട് തിപ്പ് ഇതശികാരലോകം ചിലിലുങ്ങി ചിലയേസിച്ച് അർദ്ധാവതി ശേഷം അർദ്ധാവശിട്ട് വലാതെ അസ്തിശിവർക്ക് ഈട്ട് ഇടയിട്ട് ശിച്ചുലോക ശിച്ചുലോക ഏകാദശി സിദ്ധവാച്ച് അകസരണ ദീർഘ ഇതെല്ലാം പഠിച്ചതാണ് നിങ്ങളുഷു അകട്ടീത്ത്. ഇവിടെ വൃത്തി വരുമില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ പഠിച്ചിരിക്കുന്ന ബദ്ധപുരുജ ഹലന്തസ്യ അജോപ്രകാര വൃത്തി വരണോ വരണ്ടേ? വരണോ? ഹലന്തമാണ് അച്ചുകൊണ്ട് നേട്ടി നിഷേധിച്ചു കഴിഞ്ഞാൽ വിടാതിശിച്ച് വരത്തില്ല. പക്ഷേ വരുന്ന ഏതാണ്? അതോ ഹലാതേർ ലഘു വികൽപ്പായിട്ട് വൃത്തി വരാം എന്നിരിക്കുകയാണ് ഈ സൂത്രം പറയുന്നത്. ഹമ്യന്ത ക്ഷണശ്വസ ജാഗ്രണി സ്വേദിതാം. ഹമ്യന്ത ക്ഷണ ഈ സംയോഗം രണ്ടക്ഷരത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉച്ചരിക്കാൻ വലിയ പാടാണ്. വായുകൊണ്ടും പറയാൻ പറ്റില്ല, മൂക്കൊണ്ടും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ മൂന്ന് അക്ഷരങ്ങളുടെ സംയോഗമാണ്. ഹേച ഹുമ്യ ഒന്നും വിട്ടുപോകാതെ പറയണം. ആദ്യ അവസാനം മാത്രം പറഞ്ഞപ്പോൾ ഹായും മായും യായും കൂടെ ചേർത്ത് എങ്ങനെ ഉച്ചരിക്കും? പ്രയാസമാണ്. ഹിമ്യഹ അന്തേ ഏഷാം ഹിമ്യന്താഹ ഹകാരമകാര യകാരങ്ങൾ അന്ത്യത്തിലുള്ളത്. ഹീച്ച മീച്ച ഈച്ച എന്ത് സമാസമാണ്? ഹിമ്യഹ അന്തേ ഏഷാം എന്ത് സമാസം? ബഹുവ്രീഹി. പിന്നെ ക്ഷണശ്ച ശ്വസശ്വസച്ച ജാഗ്രിച്ച നിശ്ച ഷി ച ഏദിച്ച എന്താണ് ക്ഷണശ്വസ ജാഗ്രനിഷേധിത്താഹ ഇത്രയും. അപ്പം രണ്ടും കൂടെ എന്ത് ചെയ്യും? ഹിമ്യന്താശ്ച ക്ഷണശ്വസ ജാഗ്രണിഷേധിതാശ്ച എന്ത് സമാസം വരും? ദ്വന്ദ്വൻ ഷേധിതാം ഷഷ്ടി. അത് വൃത്തിയിൽ നോക്കിയാൽ മതി. ഹമയാന്തസ്യ ക്ഷണാദേർ നന്ദസ്യ ശേതേർ ഏതിദശ്ച വർദ്ധന ഇടാതോ സിച്ചി. ഹിമ്യന്തയുടെ അർത്ഥമാണ് പറഞ്ഞത്. ഹ മ യാന്തസ്യ അകാര മകാര യകാരാന്തങ്ങളുള്ള ധാതുക്കൾ ഏതാണെന്നുള്ള അറിയാനുള്ള അധികമായ ആഗ്രഹമൊന്നും വേണ്ട, ധാരാളം വരും, അപ്പൊ പഠിച്ചോളും. അതിന്റെ പ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? ഹകാര മകാര യകാരാന്ത ധാതുക്കൾ ക്ഷണാദേഹേ ക്ഷണാതിധാതുക്കൾ ക്ഷണ ഹിംസായം തുടങ്ങിയ ധാതുക്കൾ ക്ഷണാദി എന്നുള്ള ക്ഷണ ശ്വസ് ജാഗ്ര ജാഗരണർത്ഥത്തിലുള്ള നീ എന്ന് പറയുന്ന പ്രത്യയമാണ് പ്രത്യേക ഗ്രഹണേ തന്നാഗ്രഹ നന്ദങ്ങൾ ആഗ്രഹിക്കണം. എന്നാൽ നന്ദ്യങ്ങൾക്ക് പരത്തിൽ സിച്ച് വരുന്ന ഉദാഹരണം കിട്ടത്തില്ല ലൗകിക ഭാഷയിൽ, വേദത്തിൽ മാത്രമേ കിട്ടൂ. അതുകൊണ്ടിപ്പോൾ നന്ദത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നന്ദമായി കഴിഞ്ഞാൽ സിച്ച് വരില്ല. അതുകൊണ്ട് അത് പോട്ടെ. ഷി ഷേ അല്ല ഷി ടുവോ ഷി ഗതിവൃത്തിയോ ഷി ധാതുവാണ്. ഷി ഏതിത്തന്നിടത്ത് എണ്ണ വന്നിട്ടാണ് എന്ത് വന്നത്? സ്വേദിത്താം. പശ്വിധാതുക്കൾ പിന്നെ ഏതിത്തുകൾ ഏകാരയിത്തായിട്ടുള്ള ധാതുക്കൾ ഇതിനൊന്നും വൃദ്ധിർണ ഇടാതു സിച്ച് ഇടാതിയായി സിച്ചിരിക്കുമ്പോൾ വൃദ്ധി വരുന്നില്ല. ആ വ്രജയ്ക്ക് വ്രജയ്ക്ക് അവിടെ പറഞ്ഞുകൊണ്ട് എന്തായാലും വരുമല്ലോ. വ്രജധാതുവിനെ സൂത്രത്തിൽ ഗ്രഹിച്ചുകൊണ്ട് എന്തായാലും വരും, വൃത്തി വരും. എന്താ പ്രശ്നം? എന്നേ കടയിലെത്തിയത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കടേ അവിടെ എന്താണ്? ഏകാരം ഇത്താണ്. എന്തായി? ശ്വേതിതാം ഏത്തിത്തായിട്ടുള്ളത് ഏത്തിതാണ്, ശ്വേതിതല്ല. ഏത്ത് ഇത്ത് യസ്യ ഏതിത്ത് കടേ ഹർഷാവർണയോ ഹസേ ഹസനേ ഇങ്ങനെയുള്ള ധാതുക്കളുണ്ട്. ഇതെല്ലാം എന്താണ്? ഏതത്തുകളാണ്. ഇവിടെ അതാണ്, ഇവിടെ ഈ ബാക്കി പറഞ്ഞെന്നുള്ള ഹകാരാന്തുമില്ല, മകാരാന്തുമില്ല, ഏകാരാന്തുമില്ല, ക്ഷണധാതുമില്ല, ശ്വസില്ല, ജാഗ്രില്ല, ന്യന്തം പിന്നെ നോക്കേണ്ട കാര്യമില്ല, ശ്വിധാതുമില്ല. പക്ഷേ ഏതിട്ടുണ്ട്. അപ്പൊ അതിനെന്തേലും ഇടാദിശിച്ചിരിക്കുമ്പോ വൃത്തിയെ നിഷേധിച്ചു. നിഷേധിച്ചില്ലെങ്കിൽ എന്തോ അങ്ങനെ അതോ ഹലാതേർ വികല്പമായിട്ട് വൃത്തി ഒന്നല്ല, നിഷേധിച്ചുകൊണ്ട് വൃത്തിയില്ല. അപ്പൊ ഈ ലുങ്ങില വൃത്തി വരിക, വിധിക്കുക, നിഷേധിക്കുക, ഇതെല്ലാം കുറിച്ച് പണി തരുന്ന സംഭവങ്ങളാണ് ശ്രദ്ധിച്ചോണം, ലുങ്ങും ഞെട്ടും. പക്ഷെ അതൊരു വിഷയമല്ല, കാരണം ദശലകാരങ്ങളിൽ ഈ പണി ഒരുപോലെ തന്നെ. അതുകൊണ്ട് എന്തുവരുന്നു, ആ കാട്ട അകടീത് ഇത്യത്ര ഹിമ്യന്ദക്ഷണ ശ്വസജാഗതിശേതിന കടേ വർഷാവർണയോഹോ ഇതി ധാതോഹോ ഏദിത്വാ ഹകാരാന്ത മകാരാന്ത യകാരാന്തസ്യ ഏവം ക്ഷണ ശ്വസ ജാഗ്രുഷി ഏത് ധാതുനാം വൃദ്ധി ഇത്യർത്ഥകേന ഹമ്യന്തക്ഷണ ശ്വസ ജാഗ്രുഷി അത്രാപി കടേ വർഷാവർണയോ ഇത്യസ്യ ധാതോ ഏദിത്വാത് അനേന വൃദ്ധി നിഷേധേ കൃതേ അകടീത് അകടിഷ്ഠാം അകടിഷു അകടീഹി അകടിഷ്ഠം അകടിഷ്ഠ അകടിഷം അകടിഷ്വ അകടിഷ്മ അകടിഷ്യത് അകടിഷ്യതാം അകടിഷ്യ അകടിഷ്യ അകടിഷ്യത് അകടിഷ്യ അകടിഷ്യാവ ഏവം ഹസേ ഹസനീതി ഹസതി ഹസത ഹസന്തി ഹസസി ഹസത ഹസത ഹസാമി. ഇതെല്ലാം ഹിന്ദിയിൽ വരുന്ന ധാതുക്കളാണ്. ചല ചലന ഹസ ഹസന അല്ലേ, ഹിന്ദിയിൽ അതൊക്കെ പഠിപ്പിക്കൂ. അങ്ങനെയില്ല, അല്ല ഇത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണെന്ന് അത് പറയും. ലിട്ടിൽ വരുമ്പം ഹസ് ഹസ് അല്ലാതെ ശേഷം ഹസ് എന്തു വരുന്നു, ഓസ് വന്നു കഴിഞ്ഞാൽ ഹാക്ക് എന്തു വരും, അവിടെ പിന്നെ എന്തു വരും, സൂത്രം ചർച്ച അഭ്യാസേ വെറും ചർച്ചയല്ല, അഭ്യാസേ ചർച്ച. നാലാമത്തേൽ എന്തു വരും, മൂന്നാമത്തെ വരും. അപ്പൊ എന്തു വരും, ജ ഹസ എന്നോടത്തെ സൂത്രം വന്ന് പെട്ടെന്ന് പറയണം, പറഞ്ഞാലും പോരാ. അതോബധായ വൃത്തി വന്നിട്ട് ജഹാസ ജഹാസ ജഹാസ ജഹാസതൊന്നും എന്തുകൊണ്ട് വരുന്നില്ല, നിത്തില്ല. അതോബധായ വരണമെങ്കിൽ പരത്തും ഞിത്തും നിത്തേ വേണം. ജഹസതുഹു ജഹസുഹു ജഹസിത ജഹസതുഹു ജഹസ ജഹാസ ജഹസ ജഹസ് അനുത്തമവ ജഹസിവ ജഹസി. അടുത്ത് ഹസിത ഹസ്താരു ഹസ്താസി ഹസിഷ്യതി ഹസിഷ്യത ഹസിഷ്യന്തി അവിടെ വെറുതെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് ഹിമ്യന്തക്ഷണ ശ്വസ ജാഗ്രണിശ്ചേദിതം ഏദിത്തായത് വൃത്തിയെ നിഷേധിച്ചു. അപ്പൊ എന്തുവരുന്നു, അഹസീ തഹസിഷ്ഠാം വിശിഷു അഹസീഹി അഹസിഷ്യം.